അടുത്ത് വരുന്നത് ജാതി നിർണയം. ഗുരുവിന്റെ കാഴ്ചപ്പാട് പ്രധാനമായിട്ട് വരുന്ന ഈ മൂന്ന് കാര്യങ്ങളും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു. ജാതിയും ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജാതിയെ സംബന്ധിച്ച് ഗുരു എഴുതിയിരിക്കുന്ന കൃതി വളരെ പ്രധാനപ്പെട്ട ജാതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം ഇതാണ്: മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യയോ തത്വം ഏത്തി കോപിന. മനുഷ്യാണാം മനുഷ്യത്വം ജാതി മനുഷ്യാണാം ജാതി മനുഷ്യത്വം ഭവതി. ഭഗവതി ക്രിയ നമ്മൾ ഇവിടെ ചേർത്തോ. യഥാ ഗവാം ജാതി ഗോത്വം ഭവതി. ക്രിയ ചേർത്ത് കഴിയുമ്പോഴേ ആ വാക്യം പൂർത്തിയാവും. നമ്മൾ അധ്യാഹരിക്കുക എന്ന് പറയും, അധ്യാഹരിച്ച ചേർത്തോ. അസ്യ ബ്രാഹ്മണാദി ഏവം ജാതി ന ഭവതി. തത്വം കോപി നവേത്തി. ആദ്യം പറയുന്നതാണ് എന്റെ സിദ്ധാന്തം: മനുഷ്യാണാം ജാതി മനുഷ്യത്വം ഭവതി. മനുഷ്യന്റെ ജാതി മനുഷ്യത്വം. മനുഷ്യാണ എന്ന് പറയുമ്പോൾ സർവ മനുഷ്യരെ എടുത്തിട്ടാ പറയും, പ്രത്യേകിച്ച് ദേശഭേദമൊന്നും. മനുഷ്യരെ കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയിലുള്ള സർവ മനുഷ്യരെയും മനുഷ്യാണ എന്നുള്ളതുകൊണ്ട് ഈ സർവ മനുഷ്യരുടെയും ജാതി, ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാകും. അത് മനുഷ്യത്വമാണ്. അപ്പൊ എന്താണ് മനുഷ്യത്വം? എന്തിനാണപ്പോ മനുഷ്യത്വം എന്ന് പറയുന്നത്? മനുഷ്യരുടെ എല്ലാം ജാതി മനുഷ്യത്വമാണെന്ന്. അപ്പൊ എന്താണ് മനുഷ്യത്വം? അനുകമ്പ. ഇപ്പം അനുകമ്പ ഇല്ലാത്ത ഒരു മനുഷ്യരല്ലെന്ന് പറയാൻ പറ്റും. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും ഇപ്പൊ മനുഷ്യത്വം ഇല്ലെന്ന്. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ്? അതറിയണോ? എന്താണ് മനുഷ്യത്വം? എന്താണ് മനുഷ്യത്വം? സാധാരണ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരെണ്ണം മനുഷ്യത്വമുള്ളവനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല ഗുണങ്ങളുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് മനുഷ്യ തോന്നുന്നത്. ഈ മൃഗങ്ങൾ, കടുവ, പുലി ഒക്കെ മനുഷ്യനെ കാണുന്നത് അതിൻ്റെ ആഹാരമായിട്ടാണ്. കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അത് മനുഷ്യനെ പിടിച്ച് തിന്നും. അപ്പൊ ആ മൃഗങ്ങളിൽ ഇരിക്കുന്ന ആ സവിശേഷത പറയാതെ മൃഗീയതയാണ്. എന്തുകൊണ്ട് മനുഷ്യന് തിന്നാതെ പിടിച്ച് തിന്നാൽ മനുഷ്യനോട് അതിന് പ്രത്യേകിച്ച് കാരുണ്യ സ്നേഹം അങ്ങനെയൊന്നുമില്ല. അത് മൃഗീയത. അപ്പൊ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു? ആ മൃഗങ്ങൾക്കില്ലാത്ത ചില സവിശേഷതകൾ മനുഷ്യനാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണ് മനുഷ്യന് സഹജീവികളോടുള്ള സ്നേഹം, കാരുണ്യം, ദയ, സഹായിക്കാനുള്ള മനസ്ഥിതി, പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യരെയും മറ്റു പ്രാണികളെയൊക്കെ സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, മറ്റുള്ളതിനുള്ളൊക്കെ ഒരു കരുതലുണ്ട് മനുഷ്യൻ. ഇതൊക്കെ വെച്ചിട്ടാണ് മനുഷ്യത്വം എന്ന് സാറിന് പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിലിരിക്കുന്ന ജീവശാസ്ത്രപരമായ അടയാളം, മനുഷ്യനെ മറ്റ് ഉള്ളതിൽ നിന്നും മറ്റെല്ലാത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന മനുഷ്യനിലിരിക്കുന്ന അടയാളം, അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. സാറിന് മനുഷ്യത്വം എന്ന് പറയുന്ന നന്മ അല്ല. കാരണം മനുഷ്യരിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. നന്മയുള്ളവരുണ്ട്, തിന്മയുള്ളവരുണ്ട്. ഓരോ മനുഷ്യരിലും അത് ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ചൊക്കെ ഈ നന്മയും തിന്മയൊക്കെ മനുഷ്യർ മാറി മാറി. എല്ലാ നന്മകളും എല്ലാ തിന്മകളും മനുഷ്യനുണ്ട്. അതൊന്നും മനുഷ്യന്റെ അടയാളമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾ മനുഷ്യനെ ഇപ്പൊ പിടിച്ച് തിന്നുന്നു, മനുഷ്യ മൃഗങ്ങളെയും തിന്നുന്നു. ക്രൂരത ഉണ്ടെന്ന് വെച്ചാൽ അത് മനുഷ്യനും ഉണ്ട് ക്രൂരത. മൃഗങ്ങൾ മനുഷ്യനെ തിന്നുമ്പോൾ മനുഷ്യൻ ധാരാളം മൃഗങ്ങളെയും തിന്നുന്നു. അതുപോലെ മൃഗങ്ങൾക്ക് ക്രൂരത എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമാണ്. മൃഗങ്ങൾ മനുഷ്യനെ കാണും ക്രൂരത കുറഞ്ഞാണ്. കാരണം മൃഗങ്ങൾ അതിൻ്റെ ആഹാരത്തിന് വേണ്ടി മാത്രമേ വേട്ടയാടും, മനുഷ്യനവൻ്റെ ആനന്ദത്തിന് വേണ്ടിയും വേട്ടയാടും. അപ്പോ ക്രൂരത ആർക്കാണ്? മനുഷ്യനാണ്. അപ്പൊ മൃഗീയത മൃഗങ്ങളെക്കാളും കൂടുതൽ കാണുന്ന മനുഷ്യൻ. ഈ പല മൃഗങ്ങളും കടുവയും പുലിയൊക്കെ, അപ്പൊ മാംസബുക്കുകളായതുകൊണ്ടാണ് മനുഷ്യനെ പിടിച്ച് ചെയ്യുന്നത്. മാംസമായിട്ട് അത് കാണുന്നത്. അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ സസ്യബുക്കായിട്ടും അവന് സസ്യം കഴിച്ചും ജീവിക്കാം, മിശ്രബുക്കാണ്. സസ്യബുക്കായിട്ടും അവൻ എന്ത് ചെയ്യുന്നു? മറ്റ് ജീവികളൊക്കെ ഒന്ന് തരുന്നു. അപ്പൊ കൂടുതൽ ക്രൂരത മനുഷ്യൻ. അപ്പൊ മനുഷ്യത്വം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന അർത്ഥമൊന്നുമല്ല ഇവിടെ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യനങ്ങനെ മൃഗങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. പിന്നെ മനുഷ്യന് മൃഗങ്ങളിൽ നിന്നൊരു പ്രധാനമായ വ്യത്യാസം വരുന്നത് അവൻ സൃഷ്ടിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളിലാണ്. അതിലൊരു വ്യത്യാസം. മനുഷ്യർ സൃഷ്ടിക്കുന്ന ഒരു, പൊതുവെ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു സദാചാര ബോധം, അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമാക്കുന്നു. അത് കാരുണ്യം, ദയ അങ്ങനെയൊന്നുമുള്ളതല്ല. സഹോദരത്വ സ്നേഹം, സഹോദരി, അതൊന്നുമല്ല. മനുഷ്യന്റെ ആ സാമൂഹ്യ ബന്ധം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബജീവിതത്തെ, അവന് പൊതുവെ മനുഷ്യനെങ്കിൽ അവൻ്റെ സദാചാര ബോധം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ മൃഗങ്ങൾക്കില്ലാത്ത, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതാപിത, സഹോദരി സഹോദരൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവൻ വളരെ പവിത്രമായി കാണുന്നു. മൃഗങ്ങൾ അങ്ങനെയുള്ള പവിത്രതയൊന്നും കൽപ്പിക്കുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ ഒരു വലിയ സവിശേഷത. അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ മനുഷ്യരിൽ ഇതിനൊക്കെ മാറ്റം വരുമെങ്കിലും അതൊക്കെ മാനസിക വൈകല്യങ്ങളായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, കുടുംബ ബന്ധത്തിൽ സാമൂഹ്യ ബന്ധത്തിൽ ഇങ്ങനെ ചില പവിത്രതകൾ അവൻ സൂക്ഷിക്കുന്നു. അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന, വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അവൻ സ്വീകരിച്ചിരിക്കുന്ന സദാചാര ബോധം, അത് ഇവിടെയൊക്കെ ആകാം ഇവിടെയൊക്കെ പാടില്ല എന്നവൻ തലമുറകളും വേട്ടയാടി കഴിഞ്ഞിരുന്ന മനുഷ്യന് ഗുഹാവാസികളായ ഇരുന്ന മനുഷ്യൻ അന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞു. അവൻ തലമുറ തലമുറ കൊണ്ട് അവൻ ആർജിച്ചെടുത്ത ഒരു സംസ്കാരമാണ്. അതിന് അതും ജീവശാസ്ത്രപരമായ കാരണമാണ്. മനുഷ്യൻ്റെ മസ്തിഷ്കം ബ്രെയിനിൻ്റെ മുൻഭാഗം ഫ്രണ്ടൽ ലോബ് കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം, ഈ ഭാഗം മറ്റ് ജീവികളെ അപേക്ഷിച്ച് അതിന് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അവന് ഒരു കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ്, ബൗദ്ധികമായ ഒരു പ്രത്യേക ശേഷി ഇവിടെ അവന് രൂപപ്പെടുന്നുണ്ട്. മറ്റ് ജീവികൾക്ക് അതില്ല. അതുകൊണ്ട് അവനിങ്ങനെ ചില സദാചാര കൽപ്പനകൾ അവൻ രൂപപ്പെടുത്തിയെടുത്താണ്. ഒരുപാട് ഗുഹാവാസികളൊക്കെ ആയി കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അവൻ നൂറ്റാണ്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്താണ്. അത് ഇത് വളർന്നുകൊണ്ടാണ് അവൻ്റെ ഈ ഫ്രണ്ടൽ ലോബ് കോർട്ടെക്സ് വികസിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ മസ്തിഷ്ക ഭാഗം അപ്പൊ അതിന് പ്രധാനമായിട്ടും എന്താണ് ഒരു കാരണം, അവൻ്റെ ബയോളജിക്കൽ ഡെവലപ്മെൻ്റാണ്, ശരീരശാസ്ത്രപരമായി വന്നൊരു മാറ്റമാണ്, അതവൻ്റെ മനസ്സിനെ മാറ്റി എന്നാണ് ജീവശാസ്ത്രത്തിൽ പറയുന്നത്. ഇത് മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായൊരു സവിശേഷത. ഇങ്ങനെയുള്ള അനേക ജീവശാസ്ത്രപരമായ സവിശേഷതകളാണ് പറയുന്നത് മനുഷ്യൻ. അതിനകത്തെല്ലാം വരും മനുഷ്യൻ്റെ ആകൃതി, അവൻ്റെ നിറം, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ നടപ്പ്, ഉടുപ്പ്, കിടപ്പ്, ആഹാരരീതി, വസ്ത്രധാരണം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവൻ്റെ ജീവിതശൈലി എല്ലാം അവനെ മറ്റ് ജീവികളിൽ നിന്ന് തിരിച്ചറിയുന്നതിനുള്ളൊരു അടയാളമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൂടെ വരട്ടെ, ഒരാൾ വന്ന് ഇവിടെയുള്ള ജീവികളെ കാണുമ്പം മനുഷ്യരെന്ന് പറയുന്നവരെല്ലാം അവരൊരു ഗ്രൂപ്പായിട്ടിരിക്കും. എങ്ങനെയാ തിരിക്കുന്നത്? അവൻ്റെ ഈ എല്ലാ അടയാളങ്ങളും നോക്കിയിട്ട് പ്രധാനമായും നോക്കുന്ന അവൻ്റെ ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റാണ് നോക്കുന്നത്. അവൻ്റെ ബ്രെയിൻ എത്രമാത്രം വികസിച്ചിരിക്കുന്നു മറ്റ് പ്രാണികളെ അപേക്ഷിച്ച്. മനുഷ്യനോട് അടുത്തിരിക്കുന്ന ചിമ്പാൻസിയാണ്, ആൾക്കുരങ്ങൾ, സാധാരണകുരങ്ങൾ, അങ്ങനെ അങ്ങനെ ഈ മസ്തിഷ്ക വികാസം അതിന് മാറ്റമുണ്ട്. അതൊന്ന്. പിന്നെ മൊത്തത്തിൽ എന്താണ് പരിണാമം കൊണ്ട് സംഭവിച്ചാണിത്? നമുക്കെല്ലാം ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു, പ്രേമേറ്റ്സുകളുണ്ട്, അതിന്ന് എന്താണ് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ടാണ് നമുക്ക് ഈ രൂപം കിട്ടിയത്. അപ്പോ അങ്ങനെ ഈ രൂപം വരുന്നതിന് മറ്റ് ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണ്? മറ്റ് ജീവികൾക്കില്ലാത്ത ഒരു പ്രധാന പ്രത്യേകത മനുഷ്യൻ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നു, അഗ്നിയിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നു. ഈ വിദ്യ മറ്റ് പ്രാണി എടുത്തവില്ല. പാകം ചെയ്തൊക്കെ അവർ കഴിക്കും, പക്ഷെ മനുഷ്യനെ പോലെ എന്താണ് പ്രഷർ കുക്കറിലൊക്കെ വെച്ച് പാകം ചെയ്യാൻ പറ്റും, പറ്റത്തില്ല. ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും. അപ്പൊ ഈ പാകം ചെയ്ത് മനുഷ്യൻ ഭക്ഷണം കഴിച്ച് തന്നെ മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒരു വലിയ കാരണമായി. അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. ഇങ്ങനൊരു വലിയ പലതുകൊണ്ട് മനുഷ്യൻ മാറി ഇവിടെ ആഫ്രിക്കയിൽ നിന്ന് സഞ്ചാരം തുടങ്ങി എന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ല, നമ്മുടെയെല്ലാം പൂർവികർ. അവരവിടെ നിന്ന് സഞ്ചാരം തുടങ്ങി. അന്നത്തെ ഭൂമി ഇതുപോലെ ആയിരുന്നില്ല, ഭൂഖണ്ഡങ്ങൾ ഇതുപോലെ ആയിരുന്നില്ല. പല ഭൂഖണ്ഡങ്ങൾ കൂടിച്ചേർന്നിരുന്നു, പിന്നെ അകന്നു, ചിലവ് കൂടിച്ചേർന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലാവും സഞ്ചരിച്ച്. ഇന്നത്തെ ദ്വീപുകളിലാണ് ചെന്നുപെട്ടത്. ശ്രീലങ്കയും ഇന്ത്യയും കൂടിച്ചേർന്നിരുന്നു ഒരു കാലം, പിന്നെ അത് അകന്നു. സുനാമി എല്ലാം വന്ന് അകന്നതാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ അടിയിൽ കൂടി ഒരു എന്താണ് രാമസേതു എന്നൊക്കെ പറയുന്നതാണ്. അത് കണ്ടു കൂടിച്ചേർന്നിരുന്നതിൻ്റെ ഒരു അടയാളമാണ്. അത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അങ്ങനെ രാമൻ ഭാരം കിട്ടിയത് ഇതുപോലെ ഒരുപാട് ഈ ഭൂഭാഗങ്ങൾ കൂടിച്ചേരുകയും പിരിയുകയൊക്കെ ചെയ്യും. അങ്ങനെ മനുഷ്യൻ സഞ്ചരിച്ച് ലോകം മുഴുവൻ എത്തിച്ചത് അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിജീവിക്കുന്നതിനുള്ള ശേഷി അവന് കൂടുതലായിരുന്നു. ഒരുപാട് ജീവിവർണ്ണങ്ങൾ നാമാവശേഷങ്ങൾ പലതിൻ്റെ ഫോസിലുകൾ പോലും ഒന്നും കിട്ടുന്നില്ല. മനുഷ്യന് തൊട്ട് മുമ്പുണ്ടായിരുന്ന നിയാണ്ടർത്താൽ മനുഷ്യൻ, ജർമ്മനിയിൽ നിയാണ്ടർത്താൽ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ നിന്ന് അവരുടെ തലയോട്ടി കിട്ടി, പിന്നെ പലയിടത്തുനിന്നും കിട്ടി. മനുഷ്യൻ്റെ പൂർവികനാണ്, മനുഷ്യനേക്കാളും വലിയ തലയുള്ള ഒരു ജീവികൾ. പക്ഷെ അവർ നടന്നിരുന്നു, അതും പരിണമിച്ചാണ് ഇന്നത്തെ മനുഷ്യനുണ്ടായത്. അതിൽ തന്നെ പല പല വിഭാഗങ്ങൾ, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ് അങ്ങനെ പറയുന്ന നിരവധി വിഭാഗങ്ങൾ ഉണ്ടായിട്ടാണ് ഇന്നത്തെ ഹോമോ സാപ്പിയൻസ് ഉണ്ടായത്, ഇന്നത്തെ മനുഷ്യൻ. ഈ മനുഷ്യന് ജീവശാസ്ത്രപരമായി എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതിൻ്റെ എല്ലാ ജീവിത രീതി ഉൾപ്പെടെ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, എന്താ പറയുന്ന ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയുന്നതിൻ്റെ അടയാളം. പുറം ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു ജീവികൾ വന്നു കഴിഞ്ഞാൽ അവർ മനുഷ്യനെ കണ്ടിട്ട് ഇത് മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുന്ന ഏത് അടയാളങ്ങളാണോ അത്. അപ്പോ അവരിവിടെ എന്താണ് വർഗ വിഭജനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കക്കാരനെയും ആഫ്രിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും എല്ലാം അവരൊരു ഗ്രൂപ്പിൽപ്പെടുത്തും, ഇതെല്ലാം മനുഷ്യർ. അവർ കൊടുക്കുന്ന പേര് വേറെ ആയിരിക്കും. അങ്ങനെ മനുഷ്യനെ ഒരു ഗ്രൂപ്പായി തിരിക്കുന്നതിന് മനുഷ്യനിലുള്ള അടയാളങ്ങൾ എന്തൊക്കെയോ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണെന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇനി മനുഷ്യരിൽ തന്നെ ഒരു ഉപവിഭാഗങ്ങൾ ഒരുപാടുണ്ട്. ആഫ്രിക്കക്കാർ ഒരു ടൈപ്പ് ആൾക്കാരാണ്. യൂറോപ്യന്മാർ അവർ വേറെ രീതിയിലാണ്. ചൈനക്കാർ അവർ വേറെ രീതിയിലാണ്. അറിയാമല്ലോ നമ്മുടെ അടുത്തുള്ള നേപ്പാൾ, അവിടുത്തെ ആൾക്കാർ വേറെ രീതിയാണ്. തിബത്ത് വേറെ രീതിയാണ്. നേപ്പാൾ, തിബത്ത്, ചൈന, അങ്ങനെ പോകുമ്പോൾ മംഗോളിയന്മാരൊക്കെ ഒരു രീതി വരും. പക്ഷേ ഫ്രാൻസ്, യൂറോപ്പ്, സ്വീഡൻ, അവിടെയുള്ളവരുടെ വേറെ രീതിയാണ്. ഇറ്റലിക്കാരുടെ രൂപം വേറെ രീതിയാണ്. ജർമ്മൻകാരുടെ തന്നെ വേറെ രീതി. അമേരിക്കൻ ആദിവാസികളുടെ രൂപം വേറെയാണ്. ഇപ്പൊ അവിടെ ഉള്ളവരുടെ രൂപം വേറെയാണ്. ഇന്ത്യയിൽ തന്നെ ദക്ഷിണേന്ത്യയിലുള്ള തമിഴ് അവരുടെയൊക്കെ രൂപം വേറെയാണ്. നോർത്ത് ഇന്ത്യൻസ്, പഞ്ചാബികളുടെ രൂപം വേറെയാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ തന്നെ വിഭാഗങ്ങൾ ഒരുപാടുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളവരെ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുമ്പോൾ ഇവരെല്ലാം എന്തായിട്ട് തന്നെ തിരിക്കണം. മനുഷ്യൻ നമ്മളൊരു ഗ്രൂപ്പായി തിരിക്കണം. അതാണ് ഇപ്പൊ മാവ് അല്ലേ. മാവെന്ന് പറയുന്നത് മൂവാണ്ടം മാവുണ്ട്, എത്രയോ എത്രയോ മാവുകളുണ്ട് പല. നമ്മളതിലേക്ക് പറയുക എന്താണ്? ജാതികളെന്ന് പറയും, ഉപജാതികൾ, മാവിലുള്ള ഉപജാതികളെന്ന്. പക്ഷെ മാവെന്ന് പറയുന്ന ഒരു വർഗമാണ്. മാവിൻ്റെ അകത്ത് പല പല ജാതികളുണ്ട്. മൂവാണ്ടുമുണ്ട്, പാണ്ഡ്യമാങ്ങുണ്ട്, ശർക്കര മാങ്ങുണ്ട്, പലതരത്തിലുണ്ട്. പക്ഷെ മാവെന്ന് പറയുന്ന ഒരു ജാതി. എന്തുകൊണ്ട്? ഇതിലുള്ള ഏത് മാവിനെ എടുത്തു നോക്കിയാലും ശരി, ഒട്ടുമാവായാലും ശരി, ഏത് മാവായാലും ശരി, നമ്മളതിന് എന്തേ പറയത്തുള്ളൂ, ഇത് മാവാണ് എന്ന് പറയും. അപ്പൊ മനുഷ്യരിൽ പല വിഭാഗങ്ങളുണ്ടെങ്കിലും ജാതി എന്നുള്ള ആനയ്ക്ക് മനുഷ്യൻ ഒന്നാണ്. അതുപോലെ എല്ലാ പ്രാണികളിലും ഉണ്ട്, ഇപ്പൊ തെങ്ങ് തന്നെ പല സൈസ് തെങ്ങുണ്ട്. പച്ചത്തേങ്ങയുള്ളുണ്ട്, മഞ്ഞത്തേങ്ങയുണ്ട്, വലിയ തേങ്ങയുണ്ട്, ചെറിയ പലതരത്തിലുണ്ട്. പക്ഷെ എല്ലാത്തിനെയും നമ്മൾ ഈ സസ്യങ്ങളെ വേർതിരിക്കുമ്പോൾ എല്ലാത്തിനെയും ഒരു ഗ്രൂപ്പിൽപ്പെടുത്തും. എന്താണ് തെങ്ങെന്നൊരു ഗ്രൂപ്പിൽപ്പെടുത്തും. അപ്പൊ തെങ്ങെന്ന് പറയുന്ന ഒരു ജാതിയാണ്, അതിൽ ഉപവിഭാഗങ്ങളുണ്ട്. അതുപോലെ മനുഷ്യനെന്ന് പറയുന്നതിന് എന്താണ് ഉപവിഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്നും ജാതിയല്ല, ജാതി ഒന്നേ ഉള്ളൂ. ഇപ്പൊ ജാതി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാവിനെ കണ്ടാൽ മാവ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത്. മാങ്ങ പുളിപ്പുള്ളതായാലും ശരി, വലുതായാലും ചെറുതായാലും വർഷം തോറും കായ്ക്കുന്നതായാലും മൂവാണ്ടനായാലും എല്ലാം എന്ത് തന്നെ മറ്റ് സസ്യങ്ങളിൽ നിന്നും മാവ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളുള്ള എല്ലാത്തിനും ഇവിടെ ചേർത്ത് ഒരു ജാതി. ഇപ്പൊ മാവ് ഒരു ജാതിയുണ്ട്, ഉപവിഭാഗങ്ങളുണ്ട്, അതിനാണ് ജാതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമെങ്കിലും ഒരു ജാതി എന്ന് പറയുന്നത് ഒരുപാട് അവ്യാപ്തി ദോഷം. അപ്പൊ മാ എല്ലാ ലോകത്തുള്ള എല്ലാ മാവിനെയും കൂടി ചേർത്ത് നമുക്ക് എന്താണ് വർഗീകരണം നടത്തുമ്പോൾ മാവ് ഒരു ജാതിയാണ്, തെങ്ങ് ഒരു ജാതിയാണ് എന്ന് പറയുന്നത് പോലെ പ്രാണിവർഗങ്ങളെന്ന് വർഗീകരണം നടത്തിയാൽ മനുഷ്യനെന്ന് പറയുന്നൊരു വർഗീകരണം നടത്താൻ എന്തൊക്കെ സഹായിക്കുന്നോ ആ വർഗീകരണത്തിന് സഹായിക്കുന്ന എല്ലാത്തിനും ഇവിടെ ചേർത്തിട്ടാണ് ഗുരു എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? ഗുരു എന്ന് പറയുന്നു മനുഷ്യത്വം. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗീകരണത്തെ സഹായിക്കുന്ന, മനുഷ്യനിരിക്കുന്ന ആ വിശേഷത, എന്ത് വിശേഷമായാലും ശരി അതിനെല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണെന്ന് പറയുന്നത് മനുഷ്യത്വം. അങ്ങനെ മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യന് ഉപവിഭാഗങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും എന്ത് കാണും? മനുഷ്യത്വം. ഇപ്പൊ കറുത്തിരിക്കുന്നവനുണ്ട്, വെളുത്തിരിക്കുന്നവനുണ്ട്. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ചാണ്. സൗന്ദര്യം ഇങ്ങനെ കറുപ്പിലാണോ വെളുപ്പിലാണോ എന്ന് പറയാൻ പറ്റും. ഇപ്പോ ആഫ്രിക്കക്കാർ, അവര് നമ്മളെപ്പോലെയല്ല അവരുടെ രൂപം. നമുക്കവരെ കാണുമ്പോൾ ഇതെന്ത്? ചിലപ്പോ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് അവരുടെ രൂപം യോജിച്ചെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ഇടയിൽ അവരുടെ സൗന്ദര്യ സങ്കല്പം വേറെയാണ്. അവരുടെ ശരീരപ്രകൃതിയും അവരുടെ ആകൃതികളുടെ നിറവും എല്ലാം അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ വേറെയാണ്. നമ്മുടെ സങ്കല്പത്തിനാണ് അത് യോജിക്കാത്തത്. സായിപ്പന്മാരുടെ, യൂറോപ്യന്മാരുടെ സൗന്ദര്യ സങ്കല്പം അത് വേറെയാണ്. ഇന്ത്യക്കാരുടെ സൗന്ദര്യ സങ്കല്പം വേറെയാണ്. ഇപ്പൊ വെളുത്തിരിക്കുന്നതുകൊണ്ട് സുന്ദരനാണ് എല്ലാവർക്കും തോന്നണമെന്നില്ല, ചിലർക്ക് തോന്നും. ഇപ്പൊ ചൈനക്കാരെ കണ്ടു കഴിഞ്ഞു, ചൈനക്കാരുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മുടേതുപോലെ അല്ല. നമുക്കത് മനസ്സിലാകത്തേയില്ല അവരുടെ സൗന്ദര്യ സങ്കല്പം. അത് അവർക്കേ മനസ്സിലാവും, ആ വർഗത്തിന് മനസ്സിലാവും, നേപ്പാളികളുടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അവരെ നോക്കുമ്പോൾ അവരുടെ മൂക്കൊരു പ്രത്യേക രീതിയിലാണ്, അവരുടെ ചുണ്ടൊരു വേറെ രീതിയിലാണ്. അപ്പൊ ഒന്നും നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് യോജിക്കില്ല, പക്ഷെ അവർക്കത് യോജിക്കുന്നതാണ്. അപ്പൊ അതൊന്നും എന്താണ്, നമ്മുടെ സങ്കല്പത്തിൽ നിൽക്കുന്നതാണ്. അതൊന്നും ജാതി ഭേദത്തെ ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയുള്ള എന്തൊക്കെ ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ടായാലും ശരി, അവിടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിനൊക്കെ മാറ്റം. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന അടയാളത്തിനവിടെയൊന്നും മാറ്റം ഇല്ല. രണ്ട് കാലം കൊണ്ട് നടക്കുന്നു, രണ്ട് കൈ കൊണ്ട് അവൻ അധ്വാനിക്കുന്നു, അവൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് അവൻ ചിന്തിക്കുന്നു. മറ്റേതൊരു മനുഷ്യനെയും പോലെ തന്നെ അവനും എന്ത് ചെയ്യുന്നു, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. അവൻ്റെ ശരീരഘടന വ്യത്യാസമൊന്നുമില്ല. മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ അവൻ്റെയൊക്കെ ജീനുകൾക്ക് ഒരുപാട് സാമ്യതയുണ്ട്, എല്ലാവരുടെയും ജീനിന് സാമ്യതയുണ്ട്. മനുഷ്യന് അല്ലാതെ വ്യക്തികളുടെ ജീൻ വ്യത്യാസമുണ്ട്, വ്യക്തിനിഷ്ഠമാണ്. മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എല്ലാം ജീനുകൾ മനുഷ്യ ജീനുകൾ തന്നെ. ഇത് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യന്റെയും ജീനുകളിൽ വ്യത്യാസമുണ്ട്, അത് വ്യക്തിഭേദമാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളുടെ ജീനും നമ്മുടെ ജീനും ഒത്തുപോകും, പക്ഷെ വേറെ ആളുടെ ജീനും നമ്മുടെ ജീനുമായിട്ട് അങ്ങനെ ചേരത്തില്ല. അത് വ്യക്തിഭേദമാണ്, ജാതിഭേദമാണ്. വ്യക്തിഭേദം എല്ലാവരും എല്ലാം കൊണ്ടും എല്ലാവരും വ്യക്തിഭേദങ്ങളാണ്. നിറത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ശാരീരികമായ വണ്ണം, പൊക്കം, തൂക്കം, ഇങ്ങനെ ഏത് നോക്കിയാലും എന്തോരും മനുഷ്യരിൽ വ്യത്യാസങ്ങൾ, ഇതൊക്കെ വ്യക്തിഭേദങ്ങളാണ്. അത് അവസാനത്തെ പദ്ധതി പറയും. വ്യക്തിഭേദമുണ്ട് എന്നുള്ളതുകൊണ്ട് ജാതിഭേദമാണ്. അതുകൊണ്ട് എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ശരി, ജീവശാസ്ത്രപരമായിട്ടാണ് ഇവിടെ പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് ഒരു വർഗമാണ്. ഇവിടുത്തെ ജീവവർഗങ്ങളിൽ ഒരു വർഗീകരണം നടത്തിയാൽ മനുഷ്യനെ എല്ലാം ഒരു ഗ്രൂപ്പിലെ പെടുത്താം, ഒരു കൂട്ടിലിടേണ്ടി വരും. ഇത് എത്രയും മനുഷ്യരാണ്, അങ്ങനെ ഇടേണ്ടി വരും. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, മനുഷ്യത്വം. അപ്പൊ മനുഷ്യരിൽ ജാതി ഭേദമില്ല, അതാണ് മനുഷ്യാണ്. മനുഷ്യത്വം ജാതി ഭൗതി എന്ന് പറയുന്നതാണ്. അത് ജീവശാസ്ത്രപരമായി വരുന്ന മനുഷ്യന്റെ അടയാളങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അവന്റെ ജീൻ ഉൾപ്പെടെ ആ പ്രത്യേകത കൊണ്ടാണ് അവന് ബാക്കിയെല്ലാം അതെ മനുഷ്യന്റെ ബുദ്ധിയുടെ വളർച്ചയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. മനുഷ്യൻ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു, മനുഷ്യൻ സാഹിത്യം സൃഷ്ടി ചെയ്യുന്നു, മനുഷ്യൻ സിനിമ കാണുന്നു, അല്ലേ. ഇതെല്ലാ പ്രത്യേകതകളും മനുഷ്യന് പൊതുവായിട്ടുള്ളതാണ്, പൊതുവായുള്ളതാണ്. അതവന് ഏത് മനുഷ്യനും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മൃഗങ്ങൾക്കത് പ്രയാസമാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മൃഗങ്ങൾക്ക് പ്രയാസമാണ്. അപ്പോൾ അങ്ങേറ്റം അപരിഷ്കൃതനെന്നും നമ്മൾ കരുതുന്നു ആദിവാസി ആയ ഒരു തന്നെ പോലും അവന് സമൂഹത്തിനുമായിട്ട് ഇടപഴകാനാണെന്ന് കഴിഞ്ഞാൽ അവനും ഇതെല്ലാം ഈ ബാക്കി മനുഷ്യർ ചെയ്യുന്നതൊക്കെ വെച്ച് എന്തുകൊണ്ട് അവർ ഒരു ജാതിയാണ്. അതുകൊണ്ടാണ് അത് സാധിക്കും. അപ്പൊ മനുഷ്യത്വം എന്ന് പറയും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, അത് മനുഷ്യൻ്റെ ഇരിക്കുന്ന ജീവശാസ്ത്രപരമായ അടയാളമാണ്. ആ അടയാളം കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ മനുഷ്യൻ ഒരു ജാതിയായി തന്നെ മനുഷ്യനെ കാണണം എന്ന്. പിന്നെ നിലവിലിരിക്കുന്ന ജാതി ഭേദം. അപ്പൊ ഇങ്ങനെ പറയുന്നുകൊണ്ട് എന്താണ്, മനുഷ്യന് ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. മനുഷ്യൻ നമ്മളെല്ലാം ഒരു ജാതിയാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രയോജനം? മനുഷ്യനെല്ലാം ഒരു ജാതിയാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതുകൊണ്ട് എന്താ ഗുണം? മനുഷ്യൻ കൃത്രിമമായ ജാതിയെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കല്ല ഇത് പരിഹാരം. അതാണ് ഇതിൻ്റെ ഗുണം. മനുഷ്യൻ എന്ത് ചെയ്തു? കൃത്രിമ ജാതികൾ സൃഷ്ടിച്ചു. മനുഷ്യനൊന്നായിട്ടും ഒരു വർഗമായിട്ടും മനുഷ്യൻ എന്ത് ചെയ്തു? അതും കാലം കൊണ്ട് സംഭവിച്ചതാണ്. ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്തു? കൃത്രിമമായ ജാതികൾ സൃഷ്ടിച്ചു. അത് മനുഷ്യർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ചിലർക്കൊക്കെ അത് നേട്ടം ഉണ്ടാകി, ചിലർക്ക് അത് കോട്ടങ്ങളുണ്ടാകി. രണ്ടും സംഭവിച്ചു. അപ്പോ അത്തരം ജാതികളെ അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ബ്രാഹ്മണൻ ഒരു ജാതിയല്ല എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ മാത്രമല്ല, ബ്രാഹ്മണനെ എടുത്തു പറയുന്ന കാര്യം ഈ മനുഷ്യന്റെ ഈ കൃത്രിമമായ ജാതി ഭേദത്തെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ ജാതിയെ പിന്നെ ഈ ജാതി വ്യവസ്ഥ, കൃത്രിമ ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായി ബ്രാഹ്മണർ ഒരുപാട് പ്രവർത്തിച്ചു. മറ്റുള്ളവരും പ്രവർത്തിച്ചെങ്കിലും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതിന് എല്ലാവർക്കും തുല്യ പങ്കല്ല. എല്ലാവർക്കും പങ്കുണ്ടെങ്കിലും തുല്യ പങ്കല്ല. എല്ലാവർക്കും പങ്ക് എങ്ങനെയാണ് വരുന്നത്? ജാതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നേട്ടങ്ങളൊക്കെ കിട്ടുന്നവരെന്ത് ചെയ്തു? ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏത് വ്യവസ്ഥയും എങ്ങനെയാണ്? അതൊരു ഭാഗം അവർ വളരെ ശക്തമായി ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിക്കുന്നതാണ് ബ്രാഹ്മണർ, അത് നിഷേധിക്കാൻ പറ്റും. പിന്നെ ഈ ജാതി വ്യവസ്ഥയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നു. അവർ ഇതിനെ എതിർക്കാൻ ശേഷിയില്ലാത്തവരായി, ഇതിനെ അംഗീകരിച്ചു കൊടുക്കുന്നവരായി നിലകൊണ്ടു എന്നുള്ളതാണ്. അവരതിനെ എതിർക്കേണ്ട സമയത്ത് എതിർത്ത് ആ രീതിയിൽ അവർ ഉത്തരവാദികളാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതി ഇങ്ങനെ ഉണ്ടായത് എല്ലാവരും ഉത്തരവാദികളാണെന്ന് പറഞ്ഞതാണ്. സാറിന് പറയും, കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും കുറ്റക്കാരനാണ് നമ്മുടെ നിയമം അനുസരിച്ച്. രണ്ടുപേർക്കും കുറ്റമാണ്, ചോദിക്കുന്നവന് മാത്രമല്ല കൊടുക്കുന്നവനും കുറ്റമാണ്. കൊടുക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഗതികെട്ടാണ് കൊടുക്കുകയാണെങ്കിലും അവനതിനെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും, എന്നാലും അവനതിനെ പ്രോത്സാഹിപ്പിക്കുക. കൊടുക്കുന്നതിനോട് പ്രോത്സാഹിപ്പിക്കുക. അവരെന്നെ ജാതി എന്ന് പറയും. അപ്പൊ അവിടെ ബ്രാഹ്മണൻ ജാതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ബുദ്ധിപരമായിട്ട്. പക്ഷേ ഈ ജാതിയുടെ ആവശ്യകതകൾ അനുഭവിച്ചവർ എന്ത് ചെയ്തു? അത് അംഗീകരിച്ചു കൊടുത്തു ദീർഘകാലം. അതിനെ ചോദ്യം ചെയ്തില്ല, എതിർത്തില്ല, അതിനെ മാറ്റാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ട് അവർ മാറ്റാൻ ശ്രമിച്ചില്ല? എന്തുകൊണ്ടാണ്? അത് ഗുരുദേവൻ പറഞ്ഞു, സംഘടന കൊണ്ട് ശക്തരാണ്. അതിനെ മാറ്റാൻ വേണ്ടി സംഘടിതമായി ശ്രമിച്ചാലേ മാറും എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായി. സംഘടിതമായി ശ്രമിച്ചാലേ അനീതിയെ ചോദ്യം ചെയ്യാനും മാറ്റാനും പറ്റും. ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ഇന്ത്യ കീഴടക്കും. അവർ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കാരെ അപേക്ഷിച്ച്. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ, വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈയിടയ്ക്ക് എത്രയോ കാലം ഭരിച്ചുണ്ട്. ഇതുപോലെയാണ് ജാതി വ്യവസ്ഥ നിലനിന്ന്. ഇത് നടപ്പിലാക്കാനൊക്കെ ശ്രമിച്ചവർ വളരെ കുറച്ച് പേരായിരുന്നു. ബാക്കിയുള്ളവരെന്ത് ചെയ്തു? ചിതറിപ്പോയവരായിരുന്നു. ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചവരെല്ലാം ചിതറിക്കിടക്കുക. അവർ സംഘടിച്ചതിനെ ഇതിനെതിരായി പ്രവർത്തിക്കണമെന്നുള്ള ബോധം അവർക്കില്ല. ആ രീതിയിൽ അവർ ഉത്തരവാദികളാണ് എന്നാണ് ഗുരു പറഞ്ഞത്. അല്ല, അവരുകൂടെ ചേർന്ന് ജാതി ഉണ്ടാക്കിയത്, എല്ലാവരും കൂടെ ചേർന്ന് കൂടെ ജാതി ഉണ്ടാക്കിയത്, അവർക്ക് എതിർക്കാനുള്ള ശേഷി ഇല്ലാതായി. അതിൻ്റെ കുറവ് ഇതാണ്, സംഘടന ഇല്ലാതെ. ഇത് ഗുരു മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. എന്താണ് സംഘടന കൊണ്ട് ശക്തരാകാം? സംഘടിതമായല്ലാതെ അനീതിയെ ചോദ്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദമായി, അതുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം ബ്രാഹ്മണന് തന്നെ. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ജാതിയെ അല്ല എന്ന് പറഞ്ഞത്. അതിൽ തന്നെ അതിൻ്റെ കടക്ക് കൂടാതെ വയ്ക്കാനാണ് ഒരു അളവുള്ളത്. ബ്രാഹ്മണനൊരു ജാതിയെ അല്ല, പിന്നെ വേറെ ഒരു ജാതി. എന്തുകൊണ്ടല്ല? കാരണം ജാതി പ്രാണികളിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതിയാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ ബ്രാഹ്മണൻ എങ്ങനെ ജാതിയാവും? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ്. ജാതി അല്ലാത്തതിനെ ജാതിയാക്കിയാണ്. പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് പിന്നെ ജാതിയുടെ ചരിത്രം. എങ്ങനെ ജാതി ഉണ്ടായി എന്ന് തേടിപ്പോകും. ജാതി കൃത്രിമജാതി. മനുഷ്യർ ഒരു ജാതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാക്കി ജാതി ജാതി എന്നൊക്കെ പറയുന്നതാണ് കൃത്രിമജാതിയാണ്. ജാതിയല്ല, എന്നാലും നമ്മൾ പറയുമ്പോൾ ജാതി എന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ നമ്മൾ മനസ്സിലായതുകൊണ്ട് കൃത്രിമജാതികൾ എങ്ങനെയുണ്ട്? ജാതി ഇപ്പൊ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ജാതി തന്നെ ഇല്ലാതാവണം. ഇതാണ് ഗുരു ഇവിടെ പറയുന്നത്. ജാതി ഇല്ലാതാവണമെങ്കിൽ എന്താണ് യഥാർത്ഥ ജാതി എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയ പിന്നെ കൃത്രിമ ജാതി അംഗീകരിക്കാതിരിക്കുക, അതാണ് ഇല്ലാതാക്കുന്നത്. പക്ഷെ ജാതി എന്ന് പറയുന്നത് ഈ കൃത്രിമ ജാതി കൂടെ മൂലമായിപ്പോയി, അത് സമൂഹത്തിലത് ഉറച്ചുപോയി. അപ്പോ ജാതി മനുഷ്യനൊരു ജാതിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഈ കൃത്രിമജാതികളെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് കർമ്മ പരിപാടികളുണ്ടായാലും സിദ്ധാന്തപരമായി ശരിയാണ്, ആശയപരമായി ശരിയാണ്, മനുഷ്യൻ ഒന്നാണോ? ഗുരു ഇവിടെ ശ്രമിക്കുന്നത് എന്താണ്? ആശയപരമായി സിദ്ധാന്തപരമായി അത് മനസ്സിലാക്കിത്തരണം. മനുഷ്യൻ ഒരു ജാതിയായിട്ട് കണക്കാക്കും. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? പല ജാതികളാവും. അത് മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആദ്യകാലത്ത് മനുഷ്യരിങ്ങനെ നായാടികളായി നടന്ന സമയത്ത് അവരെന്തായി? സ്വാഭാവികമായിട്ട് ഗ്രൂപ്പുകളായി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല കുരങ്ങന്മാർ? കുരങ്ങന്മാർ ഇപ്പോഴും നോക്കി കാണാം, ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ അവരുടെ വർഗത്തിൽപ്പെട്ടവരാണ് മനുഷ്യർ. അപ്പൊ ഇവരും ഇങ്ങനെ ഗ്രൂപ്പുകളായി സഞ്ചരിക്കാൻ തുടങ്ങി. അതിനൊരു നേതാവുണ്ടായിരുന്നു, കുറെ അംഗങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ ഗ്രൂപ്പായി സഞ്ചരിക്കും. അതുകൊണ്ടവർക്ക് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇര തേടുന്നതിനുള്ള സൗകര്യം. എല്ലാവരും കൂടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇര കിട്ടും, തീറ്റ കിട്ടും. പിന്നെ ശത്രുക്കളെ നേരിടുന്നതിനുള്ള സൗകര്യം, ശത്രുക്കളെ നേരിടാനും അത് സഹായിക്കും. ഈ ശത്രുത എങ്ങനെ ഉണ്ടാകുന്നത്? ആ ജന്മശത്രുതയൊന്നും ഉണ്ട്. എവിടെ ഈ ശത്രുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എവിടെ ശത്രുത ഉണ്ടാകുന്നത്? ആഹാരത്തിന് ഇണ ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ശത്രുത ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശത്രുത ഉണ്ടാകുന്നത്. അപ്പൊ ഇവർ അവരുടേതായ ഓരോ ഗ്രൂപ്പുകളും നിൽക്കും. അപ്പോ അവരുടേതായ പ്രദേശത്തുള്ള ആഹാരം അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കത്തില്ല. അവരുടെ വർഗത്തിലുള്ളവർ മറ്റുള്ളവരുമായിട്ട് ഇണചേരാൻ അനുവദിക്കത്തില്ല. കുരങ്ങുകളെ നോക്കിയാൽ ഇത് തന്നെയാണ് മനുഷ്യൻ പഴയകാലത്ത് ഗോത്രങ്ങളായി തിരിഞ്ഞ് ജീവിച്ചെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും അവരുടെ ഉള്ളിൽ തന്നെ ആണ്, ആ ഗ്രൂപ്പുകൾക്കുള്ളിലാണ്. മറ്റുള്ളവരുമായിട്ട് അവരത് അനുവദിക്കത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടൊരു പാർപ്പിടം, വാസസ്ഥലം, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, അതൊക്കെ ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം പ്രത്യേകം. ഇത് ആരെങ്കിലും ഈ അതിരുകൾ മറികടന്നാൽ ഉടനെ യുദ്ധമാണ്. ഈ ഗ്രൂപ്പുകളുള്ളവർക്ക് പരസ്പരം സഹകരണമാണ്, പൊതുവെ ഒരു വഴക്കുകൂടിയാലൊരു സഹകരണമാണ്. അവരുടെ ശത്രുത ഉണ്ടാവും, പക്ഷെ അത് പരിഹരിക്കത്തക്ക ശത്രുതയാണ്. എതിർ ഗ്രൂപ്പ് അങ്ങനെയാണ്. എതിർ ഗ്രൂപ്പുമായിട്ട് ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും. എന്താണ്? അപ്പൊ മനുഷ്യനെ ഇങ്ങനെ പാർപ്പിടത്തിനും ആഹാരത്തിനും ഇണചേരുന്നതിനും വേണ്ടി പഴയകാലത്ത് ഈ കുരങ്ങന്മാരെ പോലെ തന്നെ പിരിഞ്ഞാണ് ഗോത്രങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഇവർ പരസ്പര കൂടിച്ചേർന്ന ആഹാരം കഴിക്കത്തില്ല. അതാണ് ജാതികളിൽ തീണ്ടല് വന്നത്. ഒരു ജാതിയുടെ ആഹാരം വേറൊരു ജാതി കഴിക്കത്തില്ല എന്ന് പരസ്പര ഇണചേരത്തിൽ. അതുകൊണ്ടാണ് വിവാഹ ബന്ധങ്ങൾ ഇത്രയും മനുഷ്യൻ ഗോത്രകാലം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഇന്നും അവരവരുടെ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇണയത്തേടുന്നത്. ആ ഗ്രൂപ്പ് വിട്ട് വേറെടുത്ത് പോയി അവർ വിവാഹം ഒന്നും കഴിക്കാത്ത എന്തുകൊണ്ടാണ്? ആ ഗോത്രം പാരമ്പര്യം അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേണം. പരസ്പര ആഹാരം കഴിക്കാതിരുന്ന എന്തുകൊണ്ട് വളരെ കാലം, ഇന്നും കുറേയൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമാണ്, കേരളത്തിലത് കുറഞ്ഞെന്നാണ്. അവിടെ ഇന്ന് ഈ ഗോത്രങ്ങൾ ആ പഴയ കുരങ്ങന്മാരുടെ നമ്മുടെ പൂർവികന്മാരുടെ അതേ രീതിയാണ്. എത്ര ലക്ഷം വർഷം കൊണ്ട് മനുഷ്യൻ പരിണമിച്ചിട്ടുണ്ട്. പിന്നീട് മനുഷ്യരായപ്പോൾ അവന് പറഞ്ഞല്ലോ, ഈ ഫ്രണ്ടൽ ലോബ് കോർട്ടെക്സിന് വികാസം പ്രാപിച്ചപ്പോൾ ബുദ്ധിയുള്ളവൻ. അപ്പൊ ഇവൻ മറ്റിടത്ത് പോയി ആഹാരം കഴിക്കില്ല, മറ്റവന്റെ ആഹാരം കഴിക്കത്തില്ല. കാരണം ഇവർ ശത്രുതയിലാണ്. കാരണം ഇവനൊരു ആധിപത്യ സ്വഭാവമുണ്ട്. തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ഓരോ ഗോത്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരം ഇത് ഈ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗോത്രങ്ങൾ ശ്രമിക്കുന്നത്. അന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ആഹാരം മാത്രമല്ല, ആ ഒരു സ്ത്രീയും രണ്ടുമാണ് അന്നത്തെ സമ്പത്ത്. നമ്മുടെ സ്ത്രീകളെ നമ്മൾ കൈവയ്ക്കണം, ആഹാരം കൈവശം വയ്ക്കണം, അതിനു വേണ്ടിയിട്ട് ശക്തന്മാരായിരിക്കണം, ഗോത്രങ്ങളായി ശക്തമായിരിക്കണം. എന്നിട്ട് അതിനുവേണ്ടി മറ്റ് ഗോത്രങ്ങളുമായിട്ട് മുന്നടിക്കും. ഇപ്പൊ ഇവർ അടുത്തു കഴിഞ്ഞാൽ യുദ്ധമാണ്, അല്ല കൈകടക്കുന്ന പ്രശ്നമില്ല, അതൊക്കെ വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റവരുടെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ആഹാരം കൊണ്ട് ഇവനാ ചിലപ്പോൾ അപകടപ്പെടുത്തും, വിഷം കൊടുക്കും. ഇതുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത്. അപ്പൊ അതിനുവേണ്ടി അവൻ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരും പറഞ്ഞു നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ജാതി വ്യവസ്ഥയിൽ തന്നെ പഴയകാലം ഏറ്റവും താഴ്ന്ന ജാതി എന്ന് പരിഗണിച്ചിരുന്നവരുടെ ഇടയിൽ തന്നെ പരസ്പര ആഹാരം കഴിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ട്? ഈ ഗോത്ര സംസ്കാരമാണ്, പേടിയാണ്. മറ്റവന്റെ ആഹാരം കഴിച്ചാൽ ജീവൻ അപകടത്തിലാണ്, വേറെ ഗോത്രമാണ്. എല്ലാവരും ശ്രമിക്കുന്നത് അവരുടെ അധികാരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും അതിർത്തികൾ വലുതാക്കാനും സമ്പത്ത് കൂടുതൽ കൈവശപ്പെടുത്താനും. അപ്പോ വേറൊരു ഗോത്രത്തെ ഇവർ വിശ്വസിക്കാൻ നോക്കത്തില്ല. അതാണ് പഴയ കാലത്ത് നിരന്തരം അടിയും യുദ്ധവും ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നിന്നാൽ ചത്തുപോകത്തേ ഉള്ളൂ. പിന്നെ അവർ പിന്നെ ചില സന്ധികൾ ഉണ്ടാക്കാൻ തുടങ്ങി ഗോത്രങ്ങൾ തമ്മിൽ, കുറെ എഗ്രിമെന്റുകളൊക്കെ ഉണ്ടാക്കാം. പിന്നീട് സംഭവിച്ച കലഹങ്ങളൊക്കെ ഒഴിവാക്കാം. അവന്റെ ഈ പറയുന്ന കോഗ്നേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയും, ഭൗതികമായ വളർച്ച, അത് വളർന്ന് വരുന്നതിനനുസരിച്ച് അവൻ എന്ത് ചെയ്തു, ഈ അടിയൊക്കെ കുറച്ച് കുറച്ചിട്ട് പരസ്പരം ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മനുഷ്യരുടെ ഇടയിൽ ഗോത്രങ്ങൾ തമ്മിൽ അതും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും എപ്പോഴും ഇവന് അതീശത്വത്തിനാണ് അവൻ്റെ എപ്പോഴും താൻ തൻ്റെ ഗോത്രം മേളിലായിരുന്നു. അപ്പോൾ അടിമ വ്യവസ്ഥയുണ്ടായി, മറ്റുള്ളവനെ അടിമയാക്കി. അതും അവൻ ചിന്തിച്ച ബുദ്ധിയും ശക്തിയും ഉള്ളവന്മാർ വിചാരിച്ചെന്താണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പണിയെടുക്കേണ്ട, അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് സൂചിക്കാം. പല ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പൊ പഴയകാലത്തെ ഗോത്രങ്ങളെന്ന് പറയുന്നത് ഒരു ഗോത്രം അടുത്തൊരു ഗോത്രത്തെ പോയി ആക്രമിക്കും. ആക്രമിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാം കൊല്ലും, സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകും. തങ്ങളുടെ ഗോത്രത്തിൽ സ്ത്രീകളെയൊക്കെ ലൈംഗിക അടിമകളാക്കി, കുട്ടികളെയൊക്കെ പിന്നെ തൻ്റെ ഗോത്രത്തിൻ്റെ ഇതായിട്ട് വളർത്തിക്കൊണ്ടുവരും, അവരുടെ പോരാളികളാക്കി. ഇങ്ങനെയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ മനുഷ്യൻ തമ്മിത്തമ്മിൽ തള്ളിയും യോജിച്ചും ഒക്കെയാണ് ഇന്നത്തെ നിലയിലെത്തിയത്. അപ്പൊ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഈ ഗോത്രങ്ങളാണ് പിന്നെ ജാതികളായി പിരിഞ്ഞു നിന്നത് മാറിയത്. എങ്ങനെ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നൂറുകണക്കിന് പഠനങ്ങളുണ്ട്, നൂറുകണക്കിന് എന്താണ് ഇതിനെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണവും നടത്തിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇന്നും കിട്ടുന്ന എങ്ങനെ ഇതിന് പോകും. പലർക്കും പല അഭിപ്രായമാണ്, അതൊരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇതൊന്നും യോജിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് കൂടുതലും പഠനം നടത്തിയത് ഒരു കാലം വരെ പാശ്ചാത്യരാണ്, ഇംഗ്ലീഷുകാരാണ്, ഇന്ത്യക്കാരാണ്. പിന്നെയാണ് ഇന്ത്യക്കാരും ആ മേഖലയിലേക്ക് കടന്നു വരാൻ. എന്നാലും വളരെ ആധികാരികമായ പഠനങ്ങൾ പാശ്ചാത്യരാണ് നടത്തി. അവർക്കിങ്ങനെ പല ധാരണകളുമുണ്ട്. പൊതുവേ ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആ ഗോത്രങ്ങൾ മാറി മാറി മാറി മാറി വന്നു, പിന്നീട് അത് അപ്പോ മറ്റ് ഗോത്രത്തിൽ പോയി വിവാഹം കഴിക്കത്തില്ല. കാരണം ഈ ഓരോ ഗോത്രങ്ങൾക്കും അവരുടേതായ ശക്തിയും ദൗർബല്യങ്ങളും ഉണ്ട്. മറ്റൊരു ഗോത്രമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരിതൊക്കെ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ ആക്രമിച്ച് നിൽക്കെടുക്കും, അവൻ അടിമയാണ്. അതുകൊണ്ടാണ് ഈ വിവാഹം നടക്കാതെ ഗോത്രങ്ങൾ മറ്റൊരു ഗോത്രത്തെ അവർക്ക് പേടിയാണ്, നമ്മളെ കീഴ്പ്പെടുത്തുമോ അടിമയാക്കുമോ. ഇപ്പോ അമേരിക്കയിൽ ആദിവാസി വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. യൂറോപ്യന്മാർ അവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞപ്പോ അവിടെയുള്ള മുഴുവൻ ആദിവാസി വിഭാഗങ്ങളും കഴിയുന്നത്ര കൊന്നു, യുദ്ധം ചെയ്ത് കൊന്നു, ബാക്കിയുള്ളവരെ അടിമകളാണ്. അതാണ് ഇന്നത്തെ അമേരിക്കക്കാർ എന്ന് പറയുന്നത്. അമേരിക്കയിലെ തനത് വർഗങ്ങൾ ഇന്നുമുണ്ട്, വളരെ കുറവാണെങ്കിലും അവിടെയുണ്ട്. അപ്പൊ ഈ കടന്നുകയറ്റം എന്ന് പറയുന്ന അതാണ്, അവരാക്രമിച്ച് ശക്തിയുള്ളത് ശക്തിയില്ലാത്തവർക്കുണ്ട്. യൂറോപ്യന്മാർ കുറച്ചുകൂടെ വികസിച്ചവരായതുകൊണ്ട് അവരുടെ കയ്യിൽ തോക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ഒരു അമ്പം മില്ലും ഉണ്ടായിരുന്നു. തോക്കം കൊണ്ടുവന്നവരുടെ തമ്പം മില്ലുള്ളവർ എന്ത് ചെയ്യും, അതുകൊണ്ട് അവർ വളരെ മൃഗീയമായ അവിടെയുള്ള ആദിവാസികളെ മുഴുവൻ കൊന്നിട്ടാണെന്ന് ഈ അമേരിക്ക ഇത്രയും വലിയ ശക്തിയായി വളർന്നത്. അവിടെയുള്ള തദ്ദേശീയരായ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടാണ് യൂറോപ്യന്മാർ അവിടെ കയറി. അപ്പോ ഗോത്രങ്ങൾ തമ്മിൽ തമ്മിൽ ഇത് അവിടെ നടന്നുകൊണ്ടിരുന്ന അവിടെ ഉള്ളവർ തന്നെ ഇവർ പരസ്പര പോകാൻ കഴിക്കില്ല, ഭയന്നിട്ട് ആഹാരവും കഴിക്കത്തില്ല. അതാണ് ജാതികളിൽ ഇങ്ങനെ വന്നത്, എന്താണ് പരസ്പരം പോകാൻ കഴിക്കില്ല, പരസ്പര ആഹാരം കഴിക്കില്ല, അങ്ങനെ വന്നത്. ഇന്നും മനുഷ്യർ അത് ഇത്രയൊക്കെ മനുഷ്യന് പുരോഗമിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന്നും തുടരുന്നതുകൊണ്ടാണ് ഈ ജാതി നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പൊ ജാതികളൊന്നും ഇല്ല, ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളുടെ രീതികൾക്ക് മാറ്റം വന്നു തന്നെയാണ്. അപ്പൊ ജാതി മനുഷ്യരുടെ ഇടയിൽ ഇല്ലാതാകണമെങ്കിൽ മനുഷ്യൻ ജാതി നോക്കാതെ, ജാതി അന്വേഷിക്കാതെ വിവാഹം കഴിക്കുന്ന ഒരു കാരണമാണ്, എന്നാൽ മാത്രമേ പറ്റൂ. അങ്ങനെ വരുന്ന കാലത്ത് മാത്രമേ മനുഷ്യന്റെ ജാതി ഇല്ല എന്ന് പറയാം. വിവാഹത്തിന് അത് ആലോചിക്കും, ബാക്കിയുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും പോയാലും ഇത് മാറും. അത് മാറണമെങ്കിൽ എന്ത് വേണം, മനുഷ്യന് ഈ ഒരു ജാതി എന്നുള്ളത് എന്നുള്ള ആശയം മനസ്സിലാക്കി പ്രായോഗികമായി അത് ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം.